പശുവിന്റെ ലക്ഷണം പറയുന്നു, ആട ലക്ഷണം പറയുന്നു. പശു ലക്ഷ്യം സാറിന് ഇങ്ങനെ ഏത് വസ്തുക്കളുടെ ലക്ഷണം പറഞ്ഞാലും ആ ലക്ഷണമല്ല എന്റെ അവയവമായി ഒരു ഭാഗം സാറിന് ലക്ഷണമായി പറയുന്നു. ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുന്നത് എന്താണ്? സത്ത. അത് ബ്രഹ്മത്തിന്റെ അവയവമാണ്. ബ്രഹ്മത്തിന്റെ അവയവമല്ല, ബ്രഹ്മം നിരവയവമാണ്, അവയവമില്ലാത്തതാണ്. ബ്രഹ്മത്തിന് അവയവം അല്ലെങ്കിൽ അംശം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുവരും? അവയവമുള്ള തന്നെ അംശം. ബ്രഹ്മം നിത്യമാണ്. ബ്രഹ്മത്തിനൊരിക്കലും നാശം സംഭവിക്കുന്നു. ഇപ്പോ ഈ ബ്രഹ്മലക്ഷണം എന്ന് പറയുന്ന ഈ സത്ത നമ്മൾ അനുഭവിക്കുന്നു. വാക്കുകൊണ്ട് പറയാൻ നമുക്ക് അനുഭവിക്കാനും കഴിയുന്ന ഈ സത്ത, ഇത് ബ്രഹ്മത്തിന്റെ അവയവമല്ലെങ്കിൽ പിന്നെ എന്താ? അങ്ങനെ ഒരു ചോദ്യം വരും, എന്താണ് ഈ സാധനം? ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും. ബ്രഹ്മം തന്നെ പറയും. ബ്രഹ്മം എന്ന് പറയുന്നു അപ്രമേയം എന്നാ പറയും ആദ്യം പറഞ്ഞു. അത് വാക്കിനും മനസ്സിനും ഒന്നും വിഷയമായ കാര്യമാണ്. പക്ഷെ സത്ത എന്ന് പറയുന്നത് ഓരോ വസ്തുവിനും നമ്മൾ അനുഭവിക്കില്ല. സത്തെന്ന് പറയുന്ന ഒന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവ വിഷയമാണ്. അനുഭവിക്കാതെ ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത് ഉള്ളതാണോ? ഒന്നേ അനുഭവിക്കും. പിന്നെ അതിനൊരു ശബ്ദമുണ്ട്, സത്ത്, ഉണ്മ, അസ്തിത്വം. ശബ്ദവാച്യമാണ്, ശബ്ദം കൊണ്ട് നമ്മൾ അതിനെ പറയും. പറഞ്ഞാൽ പുസ്തകമുണ്ട്. പുസ്തകം എന്ന് പറയുന്ന ശബ്ദത്തിന് ഒരർത്ഥമുണ്ട്. ഉണ്ടെന്ന് പറയുന്ന ശബ്ദത്തിനും ഒരർത്ഥമാണ്. അങ്ങനെ ഒരർത്ഥം ഉണ്ടെങ്കിൽ അത് വാച്യമാണ്. ബ്രഹ്മം അങ്ങനെ ശബ്ദവാച്യമായ ഒന്നല്ല. ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. സനവും അടങ്ങും ഇടം സ്വയം പ്രകാശം. ഒരു ശബ്ദവും എത്താത്ത സ്ഥലമാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. സനവും പറഞ്ഞ എന്താണ് സ്വനം? കേട്ടിട്ടില്ലേ? സ്വനഗ്രാഹി എന്ന് കേട്ടിട്ടില്ല. സ്വനം പറഞ്ഞു. ശബ്ദം, ശബ്ദം അടങ്ങിപ്പോകുന്ന ഇടമാണ് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ ശബ്ദത്തിനോട് പ്രവർത്തിക്കാൻ പറ്റി. സ്വയം പ്രകാശത്തിന് നമ്മുടെ ശബ്ദത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ശബ്ദവാച്യമല്ല. പക്ഷെ നമ്മൾ പറയുന്നു സത്ത്. സത്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്. എന്താണ് ബ്രഹ്മം എന്ന് വെച്ചാൽ സത്താണ്. അതെന്താണ് സത്ത്? അത് ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ്. ബ്രഹ്മത്തിന്റെ എന്താണ്? അവയവമാണോ? പശുവിന്റെ ആട പോലെ അല്ല. പിന്നെ എന്താണ്? ഈ സത്ത് നമുക്ക് പ്രത്യേകത എന്താണ്? നമ്മൾ സത്തിനെ നമ്മൾ അറിയുമ്പോൾ അതിനെ അനുഭവിക്കുന്നു. ഒരിക്കലും സത്തിനെ കേവലമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. കേട്ടു? എനിക്കിവിടെ സത്തിന്റെ അനുഭവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ ഒരു ചോദ്യം വരും. എന്ത് ചോദ്യം? എന്തിന്റെ സത്തിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? അത് പറയണ്ടേ? മൊബൈലിന്റെ സത്ത, മേശയുടെ സത്ത, പുസ്തകത്തിന്റെ സത്ത, ഇങ്ങനെയൊക്കെ പറയണ്ടേ? അപ്പോ ഒരു പദാർത്ഥത്തിനോടുകൂടി അതെന്തായാലും ശരി, ഭാവമായാലും അഭാവമായാലും ഒരു പദാർത്ഥത്തിനോടുകൂടി മാത്രമേ സത്തയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അല്ല, സത്തയുടെ അനുഭവം കേവല സത്ത, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. സത്തായി നിന്നുപരി എന്ന് പറയുന്നത് അത് ഏറ്റവും മുഴച്ചു നിൽക്കുന്ന സാധനമാണ്. നമ്മൾ പ്രാഥമികമായി അറിയുന്നതാണ് എന്തിനാ സത്ത. ഏതറിഞ്ഞാലും സത്ത അതിനോടൊപ്പം നിൽക്കും. അതാണ് സത്തായി നിന്നുപരി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അസ്ഥി അസ്ഥി എന്ന് സകലോ ഉപരി എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് സകല ഉപരി നിൽക്കുന്നതാണത്. സകല ഉപരി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സകലമുണ്ട്. നീ നാമരൂപമത് അനാവിധ പ്രകൃതിമാനായി എന്നറിയും ഈ ഞാനായതം. അപ്പോ പദാർത്ഥങ്ങളോടുകൂടി അതിനെ അറിയാൻ പറ്റും സത്യം. ഈ പദാർത്ഥങ്ങൾക്ക് ഈ അദ്വൈതികൾ പറയുന്ന പേരാണ് എന്ത്? നാമരൂപം. ഈ നാമ രൂപം പ്രപഞ്ചത്തിന് ചേർത്ത് ഒരൊറ്റ പേര് പറയണമെങ്കിൽ ആ പേരെന്തായിരിക്കും? നാമരൂപം. നാമരൂപം എന്ന് പറയും. അപ്പൊ നാമരൂപങ്ങളോട് ചേർന്ന് മാത്രമേ സത്തയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ആർക്കും ഉണ്ടാകത്തില്ല. അതായത് ഇപ്പോ മൊബൈലിരിക്കുന്നു, മൊബൈലിന്റെ സത്യം അറിയുന്നു, മൊബൈൽ നശിച്ചുപോയി, സത്യം അറിയുന്നു. ഞാൻ ചിന്തിക്കുന്നു, വസ്തുക്കളൊന്നുമില്ല, കേവലം മനസ്സുകൊണ്ട് ഭാവനകളാണ്. നിങ്ങൾ ഇങ്ങനെ ഭാവന ചെയ്യണം, ഞാനിവിടെ സ്വാമിയാവും, നാളെ കൊടുത്ത പ്രസിഡന്റ് ആവും, എല്ലാവരും കൊണ്ട് എന്റെ കാര്യ പിടിപ്പിക്കും, ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യണം. അപ്പൊ എന്താണ്, എന്തെങ്കിലും നടക്കുന്ന നടക്കുമോ? ഒരുറപ്പുമില്ല. എന്നാലും ഇങ്ങനെ ഭാവന ചെയ്യണം. ഇങ്ങനെ ഭാവന ചെയ്യുമ്പോ എന്താണ് ഭാവന? അവിടെയുണ്ട് സത്ത ഇല്ലേ? ഭാവനയുണ്ടോ? ഒന്നും ആയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ഭാവനയുണ്ട്. ഭാവനയ്ക്കൊണ്ടൊരു സത്യ, ചിന്തയ്ക്കൊരു സത്യമുണ്ട്, അറിവിനൊരു സത്യമുണ്ട്. നമ്മുടെ അറിവെന്ന് പറയുന്നതിനെ കുറിച്ച് ഇനി പറയും, ഇപ്പൊ പറയുന്ന സത്യയെ കുറിച്ച്. എവിടെയായാലും മനുഷ്യൻ, ഈ മനുഷ്യന്റെ ചിന്തയ്ക്ക് പോലും എന്തുണ്ട്? ചിന്ത ഉണ്ടോന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉണ്ട്, സത്യമുണ്ട്. അപ്പോ ചിന്ത എന്ന് പറയുന്നത് മനോവൃത്തികളാണ്, ഭാവന എന്ന് പറഞ്ഞാൽ മനോവൃത്തികളാണ്, അറിവെന്ന് പറഞ്ഞാൽ മനോവൃത്തികളാണ്. ഇതൊക്കെ മനോവൃത്തികളാണ്. മനോവൃത്തി എന്നോ ബുദ്ധവൃത്തികളെന്നോ ബുദ്ധിപരിണാമങ്ങളെന്നോ എല്ലാം പറയാം. എല്ലായിടത്തും എന്തുണ്ട്? അസ്തിത്വമുണ്ടോ അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വേണം, കുറഞ്ഞ പക്ഷം ഭാവനയെങ്കിലും വേണം. എന്നുവെച്ചാൽ ഭാവനാരൂപത്തിലുള്ള മനോവൃത്തിയെങ്കിലും വേണം. ഭാവന എന്ന് പറഞ്ഞാലും എന്താണ്? നാമരൂപമാണ് ഭാവന എന്ന് പറയും. നമ്മുടെ എന്റെ നാമം, മനോവൃത്തി എന്ന് പറയുന്ന എന്റെ ഒരു എപ്പോഴും ഉള്ളിൽ. ഇനി അത് പോട്ടെ, അത് മനോവൃത്തികൾ. ഇനി മറ്റെന്തുണ്ട്? സുഖം ദുഃഖം ഒന്ന് പുറമേ ഉണ്ട്, ആനന്ദം, കാമം, ക്രോധം, ഈർഷ്യ, സൂയ, കുശുമ്പ്, ഇതൊക്കെ കേവലം ഉള്ളിലുള്ളതാണ്, പുറത്തൊന്നും ഇത് വരത്തില്ല. അവിടെ എന്തുണ്ട്? അസ്തിത്വമുണ്ട്. നിനക്ക് കാമം ഉണ്ടാകുന്ന ചോദിച്ചാൽ എന്ത് പറയും? ഉണ്ട്. ആനന്ദം ഉണ്ടോ? ഉണ്ട്. ക്രോധം ഉണ്ടോ? ഉണ്ട്. ഇന്ന് പുറമേ കാണാത്തതാണ്, പക്ഷെ അവിടെ എന്തുണ്ട്? നാമരൂപങ്ങളുണ്ട്. ആനന്ദം, അതൊരു നാമമാണ്. ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? അതൊരു അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഒരു വസ്തു എന്ന് പറഞ്ഞാൽ അതും അന്ധകരണത്തിന്റെ ഒരു പരിണാമമാണ് അദ്വൈതമുള്ള. അങ്ങനെ ഇവിടെ നോക്കിയാലും ശരി, എന്ത് വരുന്നു? നാമരൂപങ്ങളാകുന്ന പ്രാപഞ്ചികമായ പദാർത്ഥം, അതിനോട് ചേർന്ന് മാത്രമേ നമുക്ക് അസ്തിത്വ അനുഭവം ഉണ്ടാകത്തു. ഇനി അസ്തിത്വം പറയുന്നു, അവിടെയുണ്ട് നാമരൂപം. അസ്തിത്വ അനുഭവം എന്ന് പറയുന്നു, അവിടെയുണ്ട് നാമരൂപം. ഇനി ഇതൊക്കെ വിട്ടു കഴിഞ്ഞാൽ അസ്തിത്വം എന്നുള്ള നമ്മൾ അറിയുന്ന ഒന്ന് അവിടെയുണ്ട് നാമരൂപം. അല്ല, നമ്മൾ പറയണം എനിക്ക് അസ്തിത്വ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ വന്നുണ്ട് നാമരൂപം. നാമരൂപങ്ങൾ എന്ന് പറയുന്നതിന് ചേർന്നല്ലാതെ ഒരാൾക്കും അസ്തിത്വ അനുഭവം ഉണ്ടാകത്തില്ല. അതിനേറ്റവും വലിയ തെളിവാണെന്ത്? എന്താണ് അതിനുള്ള തെളിവുണ്ട്? പൊതുവെ പറയുന്നുണ്ട്. എന്താ തെളിവ്? ഇത്രയും കാലം നിങ്ങളിതൊക്കെ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ എത്ര കൊല്ലമായി. ഞാനുണ്ടെന്നറിഞ്ഞാൽ അവിടെയുണ്ട് അസ്തിത്വം. ഉണ്ടെന്ന് പറയുന്നതാണ് ഈ അസ്തിത്വം. അവിടെ ഈ നാമരൂപം ഉണ്ട് എന്ന് പറയുന്നതാണ് അസ്തിത്വം. മലയാളത്തിൽ അങ്ങനെ പറയും, സംസ്കൃതത്തിൽ അസ്തിത്വം എന്ന് പറയും. ഗാഠനിദ്രയിൽ ഒരനുഭവം, നാമരൂപങ്ങളുടെ ഒരനുഭവം, അതുകൊണ്ടവിടെ അസ്തിത്വ അനുഭവം. ആ അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നെപ്പോഴാണ് അറിയുന്നത്? ഉണർന്നതിന് ശേഷം അറിയാൻ പറ്റും. ഞാനുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഉറങ്ങാൻ പറ്റൂ? ഞാനുണ്ടേ എന്ന് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? സ്വപ്നങ്ങളാണ്. ഗാഠനിദ്ര എന്ന് പറയുന്നിടത്ത് എന്താണ്? അവിടെ ഒരു നാമരൂപങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അസ്തിത്വ അനുഭവം ഇല്ല. നല്ല ഉറക്കമായിരിക്കും. ഉറക്കത്ത് ഞാനൊരു ശബ്ദം കേട്ടല്ലോ, പാട്ട് കേട്ടല്ലോ, സമാധി മണിയടിക്കുന്ന കേട്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി? അപ്പൊ ഈ നാമരൂപങ്ങൾ ിലൂടെ പ്രകടമാകുന്നുള്ളു അസ്തിത്വം എന്ന് നമുക്ക് ഇനി പറയാം. നാമരൂപങ്ങളുടെ അസ്തിത്വം പ്രകടമാകുന്നുള്ളു. അപ്പൊ ഈ നാമരൂപങ്ങൾ എന്താണ്? അസ്തിത്വം പ്രകടമാകുന്ന ഈ നാമരൂപങ്ങളെ എന്താ പറയുന്നത്? പ്രധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്താണ്? ബ്രഹ്മത്തിന്റെ ഉപാധി. ബ്രഹ്മത്തിന്റെ ഉപാധിയാണെന്ത്? എന്തിന്? അസ്തിത്വത്തെ, അസ്തിത്വം പ്രകടമാകുന്നു എന്നിട്ട് അതാണ് പറഞ്ഞത്. ഈ നാമരൂപം അതിൽ നിന്നറിയും ഈ ഞാൻ. അപ്പൊ ഞാനീ അറിയുന്നത്, അറിയുന്ന ഞാനാണ്. അറിയുന്ന ഞാൻ എന്ത് ചെയ്യുന്നു? ഈ നാമരൂപങ്ങളിലൂടെ പ്രകടമായിരിക്കുന്ന പ്രകൃതിമാൻ ഈ പ്രപഞ്ചത്തെ ഞാൻ അറിയുന്നു എന്ന് വെച്ചാൽ നാമരൂപങ്ങളാകുന്ന ഉപാധിയിലൂടെ മാത്രമേ ബ്രഹ്മം പ്രകടമാകത്തുള്ളൂ. മനസ്സിലായ നാമരൂപമായിരിക്കുന്ന നാമരൂപങ്ങളായിരിക്കുന്ന ഉപാധികളിലൂടെ മാത്രമേ ബ്രഹ്മം പ്രകടമാകൂ. അങ്ങനെ പ്രകടമാകുന്ന ബ്രഹ്മത്തെയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ പ്രകടമാകാത്ത ബ്രഹ്മം അറിയുമ്പോൾ നമ്മൾ പറയുന്നത് സത്താണ്, ഉണ്മ ഉള്ളതാണ്. അപ്പൊ പ്രകടമാകാത്ത ബ്രഹ്മോ ഈ സ്ഥാനം സത്തുമല്ല ജഡവുമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ സത്തെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, അറിയാനും പറ്റത്തില്ല. സത്തെന്ന് നമ്മൾ അറിയുന്ന ഇപ്പോഴാണ്. നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുന്ന ഈ ഞാനാണ് എന്ത് പറയുന്നത്? സത്യം എന്നുവെച്ചാൽ ബ്രഹ്മം നാമരൂപങ്ങളാകുന്ന ഉപാധിയിലൂടെ പ്രകടമാകുമ്പോഴാണ് ഞാൻ സത്തെന്നറിയുന്നത്. സത്തെന്നറിഞ്ഞിട്ട് ഞാൻ അവിടെ യുക്തി ഉപയോഗിച്ചാണ് മനസ്സിലാക്കുന്നത്. എന്റെ പിന്നിൽ സത്വമല്ല ജഡവുമല്ലാത്ത ഒരു ബ്രഹ്മമുണ്ട്. അപ്പൊ ആ ബ്രഹ്മമോ, ആ ബ്രഹ്മം മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണോ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പറയുന്നു ബ്രഹ്മത്തെ അങ്ങനെ ഉണ്ടെന്നൊക്കെ എങ്ങനെ പറയുന്നു? ഈ നാമരൂപ ഉപാധികളിലൂടെ പ്രകടമാകുന്ന ബ്രഹ്മത്തെയാണ് അറിയുന്നത്. അതിനപ്പുറം ഒരു ബ്രഹ്മമുണ്ട് അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റാത്തതിന് നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ പിന്നെ നിങ്ങൾ പറയുന്നത് എങ്ങനെ? ഇങ്ങനെ ഉണ്ടെന്ന് അറിയാതെ പറയാണ്. ശരി, നമ്മൾ യുക്തി ഉപയോഗിച്ച് പറയും. യുക്തി ഉപയോഗിച്ച് പറയണമെങ്കിലും അറിയാനും പറയാനും വയ്യാത്തതിന് യുക്തി ഉപയോഗിച്ച് എങ്ങനെ പറയും? ആണ് പറയുന്നത്. അത് ലക്ഷണമല്ല, പിന്നെ എന്താണ്? ലക്ഷ്യം. ലക്ഷ്യമായിട്ട് അറിയും. അതായത് ഈ അറിവ്, ഇവിടുത്തെ ഈ സത്തയുടെ അറിവ് നമ്മുടെ ബുദ്ധി അങ്ങോട്ട് നയിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു നല്ല സുഗന്ധം വന്ന നമ്മൾ മനസ്സിലാക്കും, പുറത്തവിടെ ഒരു പുഷ്പം വിരിഞ്ഞേക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്ന് വിചാരിച്ച് നമ്മൾ പുഷ്പത്തെ കാണുന്നു എന്നർത്ഥം ഇല്ല. ഈ നാമരൂപോപാധികളിലൂടെ സത്ത പ്രകടമാകുമ്പോൾ ഇതിന്റെ പിന്നിൽ സർവവ്യാപിയായ ഒരു സത്തയുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഉപാധികളിലൂടെ പ്രകടമാകുന്നതിന് നമ്മൾ പറയും സോപാധികമായ സത്തയാണ്. ഉപാധികളിലൂടെ പ്രകടമാകാത്തതിന് എന്ത് പറയും? നിരുപാധികമായ ഒരു സത്ത. അവിടെ ഉപാധി ഇല്ലാത്തതെന്ന് നമുക്കറിയാൻ കഴിയും. ഇത് രണ്ട് രണ്ടല്ല, ഇങ്ങനെയുണ്ട് എന്ന് വിചാരിച്ച് ഇത് രണ്ട് രണ്ടാകുന്നില്ല. അല്ലേ, ഇത് രണ്ട് വസ്തുക്കളല്ല, ഒന്ന് തന്നെ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന യുക്തി ഇതാണ്, ഇത് സ്വാഭാവികമായിരിക്കുമ്പോൾ ഏതൊരു സത്യമാണോ നമ്മൾ അറിയുന്നത് അതിനെ തന്നെ നിരുപാധികമായിരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അറിയാൻ പറ്റില്ല. എന്നാൽ നിരുപാധികമായുണ്ടെന്നൊന്നും അറിയാനും പറ്റുന്നു. അത് സത്ത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യമല്ല സത്ത എന്നിങ്ങനെ അറിയാൻ കഴിയുന്നില്ല. അതിനുവേണ്ട ഉപാധികളൊന്നുമില്ല. കാരണം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നാമരൂപം മാത്രം പോരാ, ഒന്നറിയും ഈ ഞാൻ വേണം അറിയാൻ. അല്ലേ, എന്റെ മനസ്സ് വേണം, ബുദ്ധി വേണം, കരണങ്ങൾ, മനസ്സും ഉള്ളിൽ ഒരുപാട് നമ്മുടെ ബ്രെയിൻ വേണം, അത് പ്രവർത്തിക്കണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാലേ അറിയാൻ പറ്റും. അപ്പൊ അറിയുന്നതിനുള്ള ഉപാധി എന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉൾപ്പെടും. ഈ എല്ലാ ഉപാധികളിലൂടെയും മാത്രം അറിയാൻ കഴിയുന്ന ഒന്ന് നിരുപാധികമായിരുന്നാൽ അതിനൊരു തരത്തിലും അറിയാൻ, ഇത്തരത്തിൽ അറിയാൻ കഴിയില്ല. പക്ഷെ നിരുപാധികമെന്നറിയാം, അത് അറിവിന് വിഷയമായി അതിനറിയാൻ പറ്റില്ല. പക്ഷെ അത് അറിവിന് വിഷയമല്ല എന്നറിയാം, അറിയുന്നുണ്ടെന്ന്. അത് വാക്കിന്റെ വിഷയമായി അറിയാൻ പറ്റില്ല, പക്ഷെ അത് വാക്കിന്റെ വിഷയമല്ല എന്ന് അറിയാം. അത് ലക്ഷണമല്ല, പക്ഷെ എന്തായിട്ടറിയാം, ലക്ഷ്യമായിട്ടറിയാം. അതങ്ങനെ പറ്റും. കാരണം അതിന് തകരാറെന്താണ്? നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്രെയിൻ ഉൾപ്പെടെയുള്ള ഈ കർണങ്ങളുടെ പോരായ്മ കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരറിവുണ്ടാകാത്തത്. ഇതിനറിയും പോലെ അറിയാൻ പറ്റാം, നമ്മളിപ്പോൾ അറിയുന്നത് പോലെ. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് രണ്ട്, രണ്ടു ഒന്നെന്ന് പറഞ്ഞാൽ ആകാശത്ത് സൂര്യൻ നിൽക്കുന്നു, അതിന് പ്രകാശമുണ്ട്. അല്ലേ, പക്ഷെ അവിടെ ചൂടുമുണ്ട്. അങ്ങോട്ട് നമ്മൾ ഭക്ഷണം അടുക്കാം. അതേ സൂര്യന്റെ പ്രകാശം തന്നെയാണ് ഇവിടെയും ഉണ്ട്. അല്ലേ, നമ്മുടെ മുമ്പ് കാണുന്ന അതേ പ്രകാശം. പക്ഷെ വ്യത്യാസമില്ല. അപ്പൊ സൂര്യനും അതിന്റെ പ്രകാശവും പോലെ സൂര്യന്റെ സ്ഥാനത്താണെന്ത്? നിരുപാധികമായ ആ സത്ത. പ്രകാശത്തിന്റെ സ്ഥാനത്താണ് നമ്മൾ അറിയുന്ന സത്ത. ഇതിനാ ഈ പ്രകാശത്തെ അറിയുന്നു എന്ന് വിചാരിച്ച് സൂര്യനോട് അടുക്കാൻ പറ്റുമോ? മനുഷ്യന് എത്രയോ കാലം ഈ സൂര്യനെ കണ്ടു, അവന് എന്താണെന്ന് മനസ്സിലായി. മനുഷ്യന് അത് മനസ്സിലായില്ല. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കാലം കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി. അതൊരു എന്താണ്, ഒരു തീഗോളം. ഹൈഡ്രജനും ഹീലിയനും, ഹീലിയം ഒക്കെ ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ അനാഥണന്നുകൊണ്ടിരിക്കണം. ഭയങ്കരമായ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് സ്ഫോടനങ്ങൾ, ഊർജ പിണ്ഡമാണ്. അതൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അനേകം മൂലകങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പൊട്ടിത്ത. ഇങ്ങനെയൊക്കെ ഇന്ന് മനുഷ്യൻ മനസ്സിലാവും, പണ്ടറിയാമായിരുന്നു. പക്ഷെ നമ്മളെ മുമ്പിലിരിക്കുന്ന ഈ പ്രകാശത്തിൽ ഇതുപോലും ഉണ്ടോ? ഒന്നും ഇതിനെ അറിഞ്ഞുകൊണ്ട് അതിനെ അറിഞ്ഞില്ല. അതങ്ങോട്ട് അറിയാനും പറ്റത്തില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് കുറേശ്ശെ കുറേശ്ശെ വെളിപ്പെടും. അതുപോലെയാണ് ഇതും പറയുന്നത്. അത് നിരുപാധികമൊന്നുമല്ല, കാരണം അത് പ്രാപഞ്ചികമാണ്. പക്ഷെ അറിയുന്നിടത്ത് വ്യത്യാസമുണ്ട്. പ്രകാശത്തെ അറിയുന്നത് വേറെ, സൂര്യനെ അറിയുന്നത് വേറെ. അതുപോലെയാണ് നാമരൂപ ഉപാധികളുടെ കൂടെ എന്താണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ നാമരൂപ ഉപാധികളിലൂടെ അത് ഇങ്ങനെ അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണ സത്യം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് എന്റെ അറിവിന് വേണ്ടി നമുക്ക് നമ്മുടെ കർണങ്ങളെ നാമരൂപ ഉപാധികളെ എല്ലാം ആശ്രയിക്കേണ്ടി വരും. അത് ഉപാധികളിലൂടെ പ്രകടമാകുന്നുകൊണ്ട് വരുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം അറിയുന്നവനും അറിയാനുള്ള ഒരു ഉപാധിയാണ്. അവനുപയോഗിക്കുന്ന അറിയാനുപയോഗിക്കുന്ന അവന്റെ കർണങ്ങളും അവനുപാധിയാണ്. അവനറിയുന്ന വിഷയങ്ങളും അറിയാനുള്ള ഉപാധികളാണ്. സർവത്തിലൂടെയാണ് അവൻ അറിയുന്ന ഈ സത്യം. അത് സ്വാഭാവികമായി നമുക്കറിയാൻ പറ്റും. നമ്മൾ അറിയുമ്പോൾ അതെന്തായി വാച്യമായി ജ്ഞേയമായി. അത് നമ്മളറിയാതിരി അറിയാത്ത ഭാഗമോ അത് അവിഷയമായിരുന്നു. എല്ലായിടത്തും തന്നെയാണ്. ഇപ്പൊ സൂര്യനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞു അവിടെ ഒരുപാട് അവിഷയങ്ങളായ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ പഠിച്ചറിയാൻ സാധിക്കാത്ത. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബ്രഹ്മത്തിന്റെയും നമുക്ക് അത് നമ്മുടെ ഒരു ഏത് ഭൗതികമായ അറിവായാലും ശരി മനുഷ്യനെ അറിയുമ്പോൾ തന്നെ പല ഭാഗങ്ങളും അവൻ എന്ത് ചെയ്യുന്നു അറിയാതെയാണ് മുമ്പോട്ട് പോകുന്നു. ചില ധാരണകൾ അറിയാൻ പറ്റുന്നു. ഈ പറയുന്ന അറിവ് എന്നൊക്കെ പറയുന്നത് മനുഷ്യനുണ്ടായിട്ട് എത്ര കാലമാണ്? മനുഷ്യനുണ്ടായിട്ട് എത്ര കാലമാണ്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചല്ലേ, പള്ളിക്കൂടത്തിൽ പഠിച്ചവരല്ലേ, ഡിഗ്രിയൊക്കെ എടുത്തവരുണ്ടല്ലോ. എത്ര വർഷമായി മനുഷ്യൻ ഉണ്ടായിട്ട്? എത്ര കാലമായി സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ചമ്മന്തിപ്പൊടിയും വിറ്റ് നടന്നിട്ട് വല്ലതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഏകദേശം 200,000 വർഷമായിട്ടുണ്ട്. 200,000 നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ വന്നിട്ട് ഇന്നത്തെ മനുഷ്യന്റെ പൂർവികൻ അതിൽ നിന്ന് 70,00,000 വർഷം മുമ്പ് പരിണമിച്ചാണ് ഇന്നത്തെ മനുഷ്യനെത്തിയത്. അതിന്റെ ഇടയ്ക്ക് പല മനുഷ്യന്മാരും ഉണ്ടായി. നമ്മളല്ല കൂടി മനുഷ്യനെന്ന് പറയുന്നത്. നമ്മൾ 200,000 നമ്മളെക്കാൾ കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യരൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നശിച്ചുപോയി. അവരുടെയൊക്കെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്, തലയോടികൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് പഠിച്ചിട്ടാ പറയുന്നത്. ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, നിയാണ്ടർത്ത, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യർ ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോ തുടങ്ങി? 70,00,000 മുമ്പ് ഇങ്ങോട്ടുള്ള പരിണാമത്തിലാണ്. അതിനു മുമ്പ് മനുഷ്യരിലേക്ക് പരിണാമം തിരിഞ്ഞത് 5 കോടി വർഷം മുമ്പ്. എന്നുവെച്ചാൽ ഈ കുരങ്ങന്മാർ അവരുടെ പരിണാമം എന്ന് പറയുന്നത് 5 കോടി ഏകദേശ കണക്കുകളാണ്. അന്ന് മുതലേ പരിണമിച്ച് കുരങ്ങന്മാർ തന്നെ പലതായി ആയി ാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന വീരശൂര പരാക്രമികളൊക്കെ. മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 കോടി വർഷം മുമ്പ് പരിണമിച്ചാണ് ആര്? ഡിനോസറുകൾ. അവര് അത് കഴിഞ്ഞ് 16 കോടി വർഷം, 16 കോടി അതുവരെ നിന്ന് വെച്ചാൽ 6 കോടി വർഷം അവർ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ദിനോസറുകൾ വന്നിട്ട് 6 കോടി വർഷം അവർ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ് കിടന്ന ഭൂമിയിലാണ് ഇപ്പം നമ്മൾ ബ്രഹ്മവിദ്യാലയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ 6 കോടി വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് എന്ത് ചെയ്തു? നാമാവശേഷമാണ് അതിന്റെ ഫോസിലുകളെ. അപ്പോ 6 കോടി വർഷം ജീവിച്ചിട്ട് അവർ നാമാവശേഷമാണ്. നമ്മളിപ്പോ എത്ര വർഷമായി? 20 ലക്ഷം. അപ്പൊ അതും പറയാറായ 1 കോടിയായ എങ്ങനെ? അതായത് 20 കോടി വർഷം മുമ്പ് ആരംഭിച്ച ആ ഒരു പരിണാമം ഈ ഭൂലോകത്ത് 6 കോടി വർഷം നിന്ന്, എന്നിട്ട് അവര് പൂർണമായും നശിച്ചുപോയി. അതിൽ നിന്ന് പക്ഷികളുണ്ടായി, ഉരകങ്ങളുണ്ടായി, എല്ലാം പിന്നീട് അതിൽ നിന്ന് സംഭവിച്ചു. പക്ഷെ ആ ഒരു വർഗം നശിച്ചു. അപ്പൊ വേറെ 2 ലക്ഷം നമ്മളായിട്ടുള്ളൂ. നമ്മളെ കാര്യത്തിൽ എന്താ ഗ്യാരണ്ടി? ഒന്നും പറയാൻ പറ്റില്ല. ഇനി അത് മാത്രമല്ല, 50 കോടി വർഷം മുമ്പ് വളരെ പ്രകടമായിട്ട് സസ്യങ്ങളും, അത് 50 കോടി വർഷം ജീവികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. 50 കോടി വർഷം അതൊരു വല്ല ഇന്നുണ്ടോ? അതിനോട് ഒന്നുമില്ല. 50 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. 50 കോടി എന്ന് പറയും ജീവൻ അപ്പോഴേക്കും ആരംഭിച്ചു, എല്ലാം നശിച്ചുപോയി. പിന്നിപ്പം നമ്മൾ തന്നെ നിൽക്കണമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു. ഇവിടെ 2 ലക്ഷം ആയി. 50 കോടി വർഷം മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ നമ്മൾ എന്തിനാ പറയുന്നു? ബ്രഹ്മൻ നാമരൂപാത്മകം എന്നായി ആർക്കും അറിയത്തില്ല. അത് സയൻസിനും ഉത്തരവില്ല. ഇത് എന്നാ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡേൺ സയൻസിനും ഉത്തരവില്ല. അവർ പറയുന്ന ഒരു കണക്കെന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം ഉണ്ടായിട്ട് 13.8 ബില്യൺ വർഷങ്ങളായിരുന്നു. 13.8 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? അതും പണ്ട് കൊടുത്ത് പഠിച്ചിട്ടില്ല. 1 ബില്യൺ എത്ര? 100 കോടി. മനസ്സിലായോ? 1000. ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ 100 കോടി. അപ്പൊ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സ്പാൻഷൻ തിയറി എന്ന് പറയുന്നു. അത് എന്ന് വെച്ചാൽ ഒരു ഗണിത സിദ്ധാന്തമാണ്. അതിനവർക്ക് എന്താണ് മറ്റ് എവിഡൻസുകളും ഉണ്ടെങ്കിലും പ്രധാനമായും ഇതൊരു ഗണിത സിദ്ധാന്തമാണ് ഈ പറയുന്നത്. എന്നുവെച്ചാൽ മാത്തമെറ്റിക്സിലൂടെ ഒരു കാൽക്കുലേഷൻ നടത്തി എത്തിച്ചേരുന്നതാണ്. അതിന്റെ തുടക്കത്തെ കുറിച്ച് ഇതിന്റെ ഈ തുടക്കം എന്നവർ പറയുന്നിടത്ത് അങ്ങനെ ഒരു ബില്യൺ എത്രയാണെന്ന് ചോദിച്ചിട്ട് അറിയത്തില്ല. പിന്നെയാണ് ഇനി സയൻസ് പറയുന്നത്. സയൻസ് പറയുന്നെങ്കിൽ അത് പറയുന്നു. എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു പൊതുവിജ്ഞാനം വേണം. ഞാൻ പറയുന്നത് സയൻസ് അല്ല, സയൻസിനെ കുറിച്ചുള്ള പൊതുവിജ്ഞാനം അത് വേണം. അതില്ലാതെ ഇരുന്ന് എന്തെങ്കിലും പറയണം. ചില പേരുകൾ കേട്ടിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഡാർവിൻ എന്നൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും പറയണം. അത് പറയുന്നത് ഏകദേശം ഒരു ധാരണ വേണം. മനസ്സിലായോ? അപ്പൊ ഇത്രയും വർഷത്തിൽ ആ തുടക്കത്തെ കുറിച്ച് അവർ പറയുന്നത് തുടക്കം അറിയത്തില്ല എന്നാണ്. ബ്രഹ്മത്തിൽ നിന്നതുണ്ടായെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അനാദി. അനാദി എന്ന് പറഞ്ഞാൽ എന്താ? അറിയത്തില്ല. രണ്ടു കോട്ടിന് കാര്യത്തിൽ ഒരുപോലെ തന്നെയാണ്. അത് വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ്. അതിന് ഭൗതിക സയൻസ് പറയുന്നത് പ്ലാങ്ക് എപ്പോക്ക് എന്ന് പറയും. തുടക്കുന്ന സമയത്ത്, ഈ പ്രപഞ്ചം തുടങ്ങിയ സമയത്ത് പറയുന്നതാണ് പ്ലാങ്ക് എപ്പോക്ക്, അല്ലെങ്കിൽ പ്ലാങ്ക് എറ, സിംഗുലാരിറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് സയൻസിന് വിശദീകരിക്കാൻ പറ്റില്ല, ഒരു കണക്കിനും വിശദീകരിക്കാൻ പറ്റില്ല, ഫിസിക്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയം, ആ സമയത്തിന്റെ കണക്ക് പറയുന്നത് 10^-43 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു പൂജ്യം ഇടണം, എന്നിട്ട് ഒരു കുത്തിടണം, എന്നിട്ട് 42 പൂജ്യം ഇടണം, അതിന്റെ അപ്പുറത്ത് ഒരു ഒന്നെടുക്കണം. വായിക്കാൻ പറ്റുമോ? പൂജ്യം ഇട്ട് ഒരു കുത്തിട്ട് പിന്നെ എത്ര പൂജ്യം ഇടണം? 42. അതിന്റെ അപ്പുറത്ത് ഒരു ഒന്നിട്ട് കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയുന്നത്? 10^-43 സെക്കൻഡ്. ആ ഒരു സമയം ഒന്നും പറയാൻ പറ്റില്ല. അവിടെയാണ് പ്രപഞ്ചം തുടങ്ങിയിരിക്കുന്നത്. ഒന്ന് മാത്രം പറയും, അവിടെ ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ 10^33 ഡിഗ്രി ചൂടാണ്. 32 പൂജ്യം അങ്ങോട്ട് പോകണം ഒന്ന് കഴിഞ്ഞിട്ട്. അത്രയും ചൂടായിരുന്നു എന്ന് വെച്ചാൽ മനുഷ്യന് അത്ര ഒരു ചൂട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ആ സമയത്തൊക്കെ കുറിച്ച് ഇങ്ങനെ ചില ഗണിത സിദ്ധാന്തങ്ങളെത്തി അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഈ അദ്വൈതകൾ പറയുന്നത് അത് തന്നെയാണ്. പ്രപഞ്ചം എപ്പോഴുണ്ടായി? അനാദി. പക്ഷെ എന്ന് വിചാരിച്ച് അവർക്കറിയാൻ പറ്റില്ല, അദ്വൈതിക്കും അറിയാൻ പറ്റില്ല. രണ്ട് സമൂഹം എന്നല്ല ഞാൻ പറയുന്നു, നമ്മുടെ വിജ്ഞാനത്തിന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് മേഖലകളെ അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. ഈ തത്വചിന്ത അനുസരിച്ച്, ഭൗതിക ശാസ്ത്രം അനുസരിച്ച്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിൽ ഈ എക്സ്പാൻഷൻ തിയറിയെ കുറിച്ച് പറയുന്നിടത്ത് പല ഘട്ടങ്ങളിലും അറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുന്ന സംഗതികളും. അതുകൊണ്ട് ആരും ഒന്നും എല്ലാം അറിഞ്ഞു പോകുന്ന ആരുമില്ല. കുറെയൊക്കെ അറിഞ്ഞ് പറയാൻ പറ്റും, അങ്ങനെയാണ് പോകുന്നു. അതുകൊണ്ട് കൃത്യമായി ഒന്നിനും മറുപടി പറയാൻ പറ്റില്ല. അദ്വൈതികളും പറയും അനാദിയാണ് എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഉണ്ടായി. മറ്റത് എന്താണ്? സയൻസ്, ഇത് തത്വചിന്ത. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മളീ പറയുന്നൊക്കെ എന്താണ്? ഒരു തത്വചിന്ത. ആ തത്വചിന്ത പറയുമ്പോൾ സയൻസിനെ അവഗണിച്ചിട്ട് പറയാൻ പറ്റില്ല. സയൻസിനെ അവഗണിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയെന്ന് നിങ്ങളെ ഒരാളുകാരൊക്കെ ശരി, ഇനി വരുന്ന തലമുറയോട് പറയാൻ പറ്റില്ല. അവരോട് എഴുന്നേറ്റ് പോടേന്ന് പറയും. ഇനി മതപ്രഭാഷണമൊക്കെ നടത്താൻ ചെന്നേ പിള്ളേരുടെ മുമ്പേ ചെന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോടേ എന്ന് പറയുന്ന ഒരു സ്ഥിതി വരും. അല്ലെങ്കിൽ അത്രയും മണ്ടന്മാരെ കിട്ടണമെന്ന് പിള്ളേരിപ്പോ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ അവർക്കറിയാം, നിങ്ങൾക്കറിയില്ലെന്നേ ഉള്ളൂ. ഞാൻ കൊച്ചു പിള്ളേരുടെ അടുത്ത് നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്. അവരെ എന്നെ പഠിപ്പിക്കും. അപ്പോ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞെന്താണ്? ഈ നമ്മളീ പറയുന്നതൊക്കെ എന്താണ്? ഈ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രപഞ്ചത്തിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ നടന്നു വന്ന് ഈ 200,000, വെറും 200,000 വർഷം പ്രായമുള്ള നമ്മളിരുന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. 200,000 എന്നൊക്കെ പറയുന്നത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിന്, ഊഹാഭവം പറയുന്നില്ല, അതിനൊക്കെ എവിഡൻസുകളുണ്ട്. ജനിതക ശാസ്ത്രം അതിന് തെളിവാണ്. പിന്നെ ഫോസിലുകളൊക്കെ ഉണ്ട്. അത് വെച്ച് പഠിച്ചിട്ടാ പറയുന്നത്, വളരെ ഭാവന എല്ലാവരുടെയും. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ഓ, അത് സയൻസ് അവർ ഞാൻ അങ്ങനെ പറയുന്നതാണ്. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇത് നമ്മുടെ പുരാണങ്ങളിലൊന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പം പറയും. അത് പണ്ട് വിവരമില്ലാത്ത ആൾക്കാർ എഴുതിയല്ലേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച്? അവർക്ക് ഒരു വിവരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുരാണങ്ങളിലൊന്നും ഇതൊന്നും വരത്തില്ല. അവിടെ പറയുന്നത് എന്താണ്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ദൈവം അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ച് തന്റെ ഫോട്ടോ കോപ്പി ആയിട്ടൊക്കെ. ഈ പരിണാമത്തെ കുറിച്ചൊന്നും യാതൊരു എവല്യൂഷൻ അവർക്കൊരു ധാരണയില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ്. അങ്ങനെയൊന്നും ആരും സൃഷ്ടിച്ചിട്ടൊന്നും അതിനൊന്നും യാതൊരു തെളിവുമില്ല. അത് ഭാവന, വെറും ഭാവന. ഇനി പറയുന്നതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന എവിഡൻസ് ഉണ്ട്. ജനിതക ശാസ്ത്രം തന്നെ വലിയൊരു ശാസ്ത്രമാണ്. ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതൊക്കെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയും. എന്താണ് നേരത്തെ കോടിയെന്ന് പറയും.